അപ്പോ സത്വം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും മാറാതിരിക്കുക. അപ്പൊ പ്രപഞ്ചം അങ്ങനെയല്ല, സ്വരൂപത്തിൽ നിന്ന് പ്രപഞ്ചം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്വൈതി പറയുന്നതനുസരിച്ച് അതിന് മാറ്റം വരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പ്രപഞ്ചത്തിന് മാറ്റം വരുന്നു എന്നുള്ള കാര്യം പ്രപഞ്ച സത്യമെന്ന് കരുതുന്നവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഉദാഹരണ സാങ്കേന്മാര് അവര് പരിണാമി നിത്യം, പ്രപഞ്ചം നിത്യമാണ് പക്ഷെ മാറിക്കൊണ്ടേയിരിക്കും. സ്വസ്വരൂപത്തിൽ നിന്ന് മാറാത്തത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചം അങ്ങനെ അല്ലെന്ന് പറയുമ്പോൾ അദ്വൈതി പറയുന്നത് പ്രപഞ്ച സ്വരൂപത്തിൽ നിന്ന് മാറുന്നു, പ്രപഞ്ച സ്വരൂപത്തിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞ അദ്വൈതി അതിന് പറയുന്ന അർത്ഥം, സാധാരണ പറയുന്ന അർത്ഥമാണ്. സംഖ്യന്മാരും മറ്റും പറയുന്ന അർത്ഥമാണ്. അദ്വൈതി പറയുന്ന അർത്ഥം എന്താണ്? പ്രപഞ്ച സ്വരൂപത്തിൽ നിന്ന് മാറുന്നു എന്ന് വെച്ചാൽ അതിന് ബാധ സംഭവിക്കുന്നു എന്നാണ് അദ്വൈതി പറയുന്നത്. ബാധ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിൽ അർത്ഥം പറയാം. ഒന്ന്, സമാധിയിൽ പ്രപഞ്ചത്തിന്റെ അനുഭവമില്ല, അത് പ്രപഞ്ചത്തിന്റെ ബാധ, അങ്ങനെ ഒരർത്ഥം പറയാം. മറ്റൊന്ന്, ഒരാൾ സമ്യക് ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിക്കും, ഇതും ബാധയാണ്. അദ്വൈതത്തിന്റെ രണ്ട് കാഴ്ചപ്പാടാണ്. ഒരാൾ ശരിയായ അറിവുകൊണ്ട് പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിച്ചാൽ അത് പ്രപഞ്ചത്തിന്റെ ബാധ. അതിനുദാഹരണം എന്താണ്? ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ്, എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കസേരി ഇരുന്നുകൊണ്ട് ഈ മുറി ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ 100 തവണ പറഞ്ഞിട്ടുണ്ട്. അസത്യം ഒന്ന് മോദി ഈ അദ്വൈത ദീപികയിൽ തന്നെ പറഞ്ഞു. മരുമരീചികയിലെ ജലം അത് കാണുന്നുണ്ട്, പക്ഷെ അസത്യം എന്നത് ഒരാൾ ബോധിച്ചു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കെ അത് അതിന്റെ ബാധയാണ്. അതിനത് മാറിപ്പോകേണ്ട കാര്യമുണ്ട്. ഇനി അനുഭവമേ ഇല്ലാതായി പോവുക, അതിനു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് രജസം? സമാധിയിൽ അങ്ങനെയാണ് എന്നാ പറയുന്നത്. ഒരാൾക്ക് പ്രപഞ്ചാനുഭവമില്ല, അത് രജ്ജു സർപ്പം പോലെ എന്ത് ചെയ്തു, അത് അപ്രത്യക്ഷമാണ്, അത് പ്രപഞ്ചത്തിന്റെ ബാധയാണ്. സമാധി സംഭവിക്കുന്ന കാര്യമാണ്. സമാധി അല്ലാതെ ജാഗ്രത്തിൽ ഉണ്ടാകുന്ന ശരിയായ ജ്ഞാനം, അതിനാണ് സമ്യജ്ഞാനം എന്ന് പറയുന്നത്. സമ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ അജ്ഞാനം, സംശയം, വിപരീയം, ഭ്രാന്തി ഇതില്ലാത്ത ജ്ഞാനം. അത് മരുമരീചിക കണ്ടുകൊണ്ടിരിക്കുക തന്നെ അത് കാണുന്നുണ്ട്, അത് മറഞ്ഞു പോകുന്നില്ല, രജ്ജുസർപ്പം പോലും മറഞ്ഞില്ല. അത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അയാൾ ബോധിക്കുന്നു, ഇത് ജലമല്ല. അറിവില്ല, അയാൾക്കൊരു സംശയമില്ല, അതിലൊരു ഭ്രാന്തിയില്ല, അറിവില്ലാമീ കൊണ്ടാണ് അതിന് സമ്യജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നതിനാണ് ബാധ എന്ന് പറയുന്നത്. അപ്പോ പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിക്കുന്നു, പ്രപഞ്ചത്തിന് ആ പ്രപഞ്ച രൂപത്തിൽ എപ്പോഴും നിലനിൽപ്പില്ല, സത്യമല്ല എന്ന് പറയും. അതിന്റെ സ്വരൂപത്തിൽ നിന്ന് അത് മാറിപ്പോകും. ഈ ബോധമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് പ്രപഞ്ചം എന്ന് പറയുന്ന അയാള് പ്രപഞ്ചത്തെ സത്യമായിട്ട് അനുഭവിക്കുന്നു. ഈ പറയുന്ന അദ്വൈതമൊക്കെ വിചാരം ചെയ്യുന്ന ഒരാളിന് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. അയാളെന്താ പറയുന്നത്? അയാൾ പ്രപഞ്ചം അസത്യമാണെന്ന് അറിയും. അതുകൊണ്ട് എന്താണ്, സ്വസ്വരൂപത്തിൽ നിന്നും ഒരിക്കലും മാറാതിരിക്കുന്ന സത്യമാണ് പ്രപഞ്ചമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തെ സംബന്ധിച്ച് സ്വസ്വരൂപത്തിൽ നിന്ന് മാറാത്തതെന്ന് പറയാൻ പറ്റില്ല. പ്രപഞ്ചം സ്വസ്വരൂപത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. രണ്ടു തരത്തിലാണ് മാറ്റം സംഭവിക്കുന്നത്, സമ്യജ്ഞാനത്തിൽ സമാധി. ബ്രഹ്മം അങ്ങനെയല്ല, അതിന് ആ സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറ്റമില്ല. ബ്രഹ്മം അസത്യമാണ്, അങ്ങനെ അറിയാൻ പറ്റിയ ഒരു സാധനമല്ല. ഈ സമ്യജ്ഞാനം, തത്വജ്ഞാനമുള്ള ആളും അറിയാം ബ്രഹ്മം സത്യമാണ്. ഇനി സമാധിയിലാണെങ്കിലോ അവിടെയും ബ്രഹ്മജ്ഞാനമാണ്, സമാധിജ്ഞാനം. അവിടെ അയാൾ ബ്രഹ്മത്തെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം സ്വസ്വരൂപത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞ എന്തു പറയും? ബാധ സംഭവിക്കുന്നു പ്രപഞ്ചത്തിന്. എന്നുവെച്ചാ ഇപ്പൊ പ്രപഞ്ച സത്യമാണെന്നുള്ള നമ്മുടെ ഈ അനുഭവം, ഈ അനുഭവത്തിന് ബാധ സംഭവിക്കുന്നു. ബാധ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കതിന് വിപരീതമായ ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ പ്രപഞ്ചം അസത്യമാണ്, അതാണ് സ്വസ്വരൂപത്തിൽ നിന്ന് പ്രപഞ്ചത്തിന് മാറ്റം സംഭവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ശക്തിയാണ് മായാശക്തി. അപ്പോ അതിനും ഇത് തന്നെ സംഭവിക്കുന്നു, അതിനും ബാധ സംഭവിക്കുന്നു. ഇപ്പൊ പ്രപഞ്ചത്തിന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മായയ്ക്കും യോജിപ്പിക്കും, മായയ്ക്കും ബാധ സംഭവിക്കുന്നു. അപ്പൊ അത് സ്വരൂപത്തിൽ നിന്ന് മാറിപ്പോകും. പിന്നെ അസത്തല്ല എന്നുള്ളത് വ്യക്തമാണ്, അത് വന്ധ്യാപുത്രനെ പോലെ ഗുരു പറഞ്ഞാണ്. വീണ്ടും ഞാൻ പറയുന്നത്, നാളെ ചോദിച്ചാ വീണ്ടും പഴയതുപോലെ തന്നെ ഇരിക്കും. അസത്ത് എന്ന് പറഞ്ഞാൽ വന്ധ്യാപുത്രനെ പോലെ അസത്തല്ല. വന്ധ്യാപുത്രൻ നമുക്ക് അനുഭവപ്പെടുന്നില്ല, ഇത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാരണമായിരിക്കുന്ന മായയും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മായയാണ് ഇതൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. മായയാണ് നമ്മുടെ വ്യാമോഹങ്ങൾ, നമ്മുടെ മോഹങ്ങളെല്ലാം മായയാണ്. അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഹമാണെന്നുള്ള ബോധം, ഇത് മായയാണ്. മായയുടെ ഒരു രൂപം, മായയ്ക്ക് പല രൂപങ്ങളുണ്ട്. ഒന്ന് ഇതാണ്, ഇത് നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്, ഞാൻ ദേഹമാണ്. ഇത് വന്ധ്യയുടെ പുത്രൻ എന്ന് പറയുന്ന പോലെ അല്ല, നമുക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്, ഞാൻ ദേഹമാണ്. ഇത് മാറിപ്പോകുന്നതാണ്. തത്വജ്ഞാനമുള്ള ഒരാളിന് ഇങ്ങനെ ഒരു അനുഭവം, ആളറിയുന്ന അഹം ബ്രഹ്മാസ്മി എന്നാണ്, ഞാൻ ദേഹമെന്നാണ്. ഇങ്ങനെ സത്തെന്താണ് അസത്തെന്താണെന്ന് കൃത്യമായി നിർവചിക്കുകയും അതനുസരിച്ച് ബ്രഹ്മത്തെയും മായയെയും നിർവചിക്കുകയും ചെയ്യും. ആര്? അദ്വൈതികൾ. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. അദ്വൈതികൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ മനസ്സിലാക്കി വെച്ചത്, അതാണ് ഇവിടെ പറയുന്നത്. അദ്വൈത സിദ്ധാന്തം എങ്ങനെ? പതിനേഴ് കഴിഞ്ഞോണം ഇവിടെ നിന്ന് പോയപ്പോ എന്ത് കേട്ടോ അത് തന്നെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരടിയും മുമ്പോട്ട് പോയിട്ടില്ല. കഴിഞ്ഞോണം കേട്ട ഏതാണെന്ന് ഓർമ്മയുണ്ട്? അത് ഞാൻ ഈ പറയുന്നതായിട്ട് എന്താ ബന്ധം? ഈ പറയുന്നതായിട്ട് അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതിന്റെ അർത്ഥം പറയാനല്ല. ഈ ഞാനെന്ന് ഈ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ഇതാണ് കുഴപ്പം. ഇവിടെ വന്നിരുന്ന അവിടെ തന്നെ മരത്തി കയറാൻ തുടങ്ങി. പിന്നെ എങ്ങനെ ഈ പറയുന്നു മനസ്സിലാവുന്നു? ഒന്ന് പറയും, വേറെ ഒന്ന് ആലോചിച്ചുണ്ട്. നാളെ ഞാൻ ചോദിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, നീ പറയടേ നീ പറയടേ. ഞാൻ പിന്നെ പറയാം. എന്താ പറയാതിരിക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. വേറെ അതൊന്നും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഈ പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കണം. എന്തെങ്കിലും പിന്നെ വേറൊന്ന് പറഞ്ഞിട്ടും ഇത് തന്നെ അവസ്ഥ, വേറൊന്ന് പറഞ്ഞാലും ഇത് തന്നെ അവസ്ഥ. ഇത് പറയുമ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കും, അത് പറയുമ്പോൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും. അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇത് ഒന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് ആ ഏകാഗ്രതയോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കും, പിന്നെ അടുത്തതിലേക്ക് പോകും. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇത്ര സമയം പറഞ്ഞു എന്ന് ചുരുക്കി പറയണം. എന്ത് വിഷയത്തെ കുറിച്ചാ പറഞ്ഞത്? ദൃഷ്ടാന്തമായി പറയുന്ന കാര്യങ്ങളുടെ ഒന്ന് ബാധിച്ചു, ബാധയില്ലാതിരിക്കുന്നത് സത്യമായിരിക്കുന്ന ആത്മാവിനാണ്. ശരി, പ്രപഞ്ചം ഭാസിക്കുന്നു എന്നേ ഉള്ളൂ. ശരി, അത് ശരി പറഞ്ഞ ശരിയോ? ശരി പറഞ്ഞാൽ ശരി എന്ന് തന്നെ പറയും. ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരുന്നത് ഈ പറഞ്ഞത് ശരിയാ. അത് എഴുതി വെച്ചിരിക്കുന്നു നമുക്ക്. നമ്മൾ അത് ഗ്രാസ്പ് ചെയ്യണം. മനസ്സിലാകുന്നു. ശരി, പിന്നെ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കി പറയും. പറഞ്ഞു ശരി. അതാണ് അനുവചനീയത്തിന്റെ വ്യാഖ്യാനം. അടുത്ത പദ്യം നോക്കാം. ഇതിൽ തന്നെ ഇങ്ങനെ ഇരുന്നാലോ? അസ്ഥ്യസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം, സമസ്തവും അനിത്യം അസത്യമാകും. മൃത്യൻ വികാരം അത് അസത്യം. ഇതിങ്കലൊക്കെ വർത്തിപ്പത് ഓർക്കുള്ള ഒരു മൃത്യു ഇത് സത്യമത്രേ. ഇതിങ്ങനെ വായിക്കുമ്പോ, നമ്മളിങ്ങനെ വായിക്കുമ്പോ നമുക്കൊരു ആശയം തോന്നും. നമ്മുടെ മനസ്സ് പൊതുവായിട്ട് സാമാന്യമായൊരു ഏത് പദ്യം വായിച്ചാലും സാമാന്യമായി ഒരറിവ് നമുക്ക് തോന്നും. അപ്പൊ അവിടെ നിന്ന് സാധാരണ മനുഷ്യന്റെ നമ്മുടെ ബുദ്ധി രണ്ടു വഴിക്കാത്തിരിക്കുന്നു. അതുകൊണ്ട് സാമാന്യ അർത്ഥം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സാമാന്യമായി തോന്നുന്ന അർത്ഥത്തിനാണ് ആപാദജ്ഞാനം എന്ന് പറയുന്നത്. ആപാദജ്ഞാനം നമ്മൾ എന്ത് കേട്ടാലും നമുക്ക് അങ്ങനെ ഒരു അറിവുണ്ടാവും. ഇതിനെ കുറിച്ചല്ല, ഏത് വിഷയങ്ങളെ കുറിച്ച് കേട്ടാലും ശരി. നമ്മൾ പണ്ട് സ്കൂളിലിരുന്ന് സാറന്മാരും വരുന്നു കണക്ക് സയൻസും ഒക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു അറിവുണ്ടാവും. കേൾക്കുമ്പോൾ ഒരു അറിവുണ്ടാവും, വായിക്കുമ്പോഴും ഉണ്ടാവും. പിന്നെ അവിടുന്ന് രണ്ടു വഴിക്ക് തിരിയണം. ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കേട്ടിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? കറക്റ്റ്. മറ്റൊന്ന് അല്ല, ഒന്ന് പറഞ്ഞ ശരിയാ. വിചാര വഴിക്ക് പോകാൻ എളുപ്പം കഴിയില്ല. സാധാരണ ആൾക്കാർ പോകുന്നത് ഏത് വഴിക്കായിരിക്കും? സാധാരണ പോകുന്നു ഭാവനാലോകത്തിലേക്ക് പോകും. ഭാവന അതാണ് പറഞ്ഞു ഭാവന. അതായത് ഈ കവിതകൾ ആൾക്കാർ എഴുതുന്നില്ലേ, അവരിങ്ങനെ ഭാവനയിൽ എഴുതുന്നതാണ് പറഞ്ഞു. അപ്പൊ ഈ സ്തോത്ര കൃതികളൊക്കെ എഴുതുമ്പോഴത്തേക്ക് അതിലാ ഭാവന വരും. കഥകളും അതും ഇതും എല്ലാം കൂടെ ചേർത്തൊരു ഭാവന വരും. ഗുരുവിന്റെ കൃതികളിലും കാണാം ഭാവന. അപ്പൊ ആ ഭാവനയിലൂടെ നമുക്കതിന് ഒരുപാട് ഇങ്ങനെ പറയാം, വിശദീകരിച്ച് പറയാം. അത് ഭാവനാലോകമാണ്. ഭാവനയിൽ ഒരാൾക്ക് എന്ത് വേണോ പറയാം. അതിൽ ഭാവനയ്ക്ക് യാഥാർത്ഥ്യമായിട്ട് ബന്ധം വരണമെന്ന് യാതൊരു നിർബന്ധമുണ്ട്. ഭാവനാലോകത്തിന് നമുക്ക് എന്ത് വേണോ പറയാം. അത് നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അതിൽ രസം തോന്നും. ആ ഭാവന ആൾക്കാർ ആസ്വദിക്കും. എന്നാൽ കവിതകളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇത് അങ്ങനെയുള്ള ഒരു കവിതയല്ല, ഭാവനാലോകത്തിലൂടെ മനസ്സിലാക്കേണ്ട കവിതയല്ല. ഇതിനകത്ത് എന്താ വരുന്നത്? വളരെ ഗഹനമായ തത്വചിന്തയാണ് പറയുന്നത്. ഇതിനകത്ത് തത്വചിന്ത, അപ്പൊ അത് നമ്മൾക്ക് ഭാവനയിലൂടെ മനസ്സിലാക്കി ആസ്വദിക്കാൻ പറ്റിയ ഒന്നല്ല. വിചാരം വിചാരം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും, ആ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഭാവനയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാവനയിൽ വന്ന് നമുക്ക് സ്വയം കൃതാർത്ഥരാകാം. എനിക്കെന്തോ മനസ്സിലായി, ഇത് വായിക്കുമ്പോഴൊക്കെ ഒരു ആനന്ദമൊക്കെ തോന്നുള്ളൂ, സന്തോഷമൊക്കെ തോന്നുള്ളൂ, എന്തോ മനസ്സിൽ വന്നിട്ട്. അത് പലപ്പോഴും ഗുരുവിനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളും നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ചില വിഭ്രാന്തികളും എല്ലാം കൊണ്ട് നമുക്ക് ചില നമ്മുടെ ഭാവനകളിൽ ചില ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഏത് വിഷയങ്ങളുടെ ഏത് വിഷയങ്ങളിലായാലും ശരി, നമുക്ക് ഭാവനയിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവും. നമുക്ക് വിഷയം നമ്മുടെ മുമ്പിലില്ലെങ്കിൽ ഭാവനാലോകത്തിലൂടെ നമ്മൾ പോയി എന്ത് ചെയ്യും? അതിൽ നിന്ന് സംതൃപ്തിയെ നേടും. പാൽപ്പായസം കുടിക്കുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ കിട്ടാനില്ല. പക്ഷെ ചിന്തിച്ച് എന്ത് ചെയ്യും? പാൽപ്പായസത്തിന്റെ രസം നമ്മൾ അനുഭവിക്കും, ഏത് വിഷയങ്ങളായാലും ശരി. അതുപോലെ ഇതിൽ നിന്നും ഭാവനയിൽ നിന്ന് ആൾക്കാർക്ക് ഒരു സന്തോഷവും സുഖമൊക്കെ കിട്ടും. വെറും കവിതകളെ സംബന്ധിച്ചാണെങ്കിൽ അത്രയേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. പക്ഷെ തത്വചിന്തയിൽ അത് പോരാ, വിചാരം ചെയ്തതിന് മനസ്സിലാകും. അവിടെ തത്വഗ്രഹണമാണ്, തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഏതെങ്കിലും ഒരു അനുഭവത്തെ കുറിച്ച് വളരെ രോചകമായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവനയിലെ അനുഭവത്തെ കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാം. ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിത പരന്നൊരു പോലെ എന്നൊക്കെ പറയുമ്പോൾ ഒരു അനുഭവത്തെ വർണ്ണിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഭാവനയിൽ ഒന്ന് ഭാവന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും, ഒരു സുഖം തോന്നും. അവിടെയൊക്കെ ഭാവനയ്ക്ക് ചെറിയൊരു സാധ്യതയുണ്ട്, ഭാവനയിലൊരു സുഖം. അപ്പൊ നമുക്ക് തോന്നും ഞാനും ആ അനുഭവത്തെ ആനന്ദത്തെ അനുഭവിക്കുകയാണെന്നൊക്കെ തോന്നും. ഇവിടെ അങ്ങനെ അല്ല, തത്വത്തെ കുറിച്ച് പറയുന്നു. അത് നമ്മൾ വിചാരം ചെയ്ത് തന്നെ മനസ്സിലാവും, വേറെ വഴിയൊന്നുമില്ല. ഇതിൽ പൊതുവെ ആ രീതിയിലാണ് എല്ലായിടത്തും പറയുന്നത്. അദ്വൈതത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ള അദ്വൈത ദീപിക, അദ്വൈതത്തെ പ്രകാശിപ്പിക്കുന്ന അദ്വൈതം ഒരു തത്വമാണ്. ആ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിചാരത്തിനോട് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും. അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. ഒന്നേ സത്യം എന്ന് വെച്ചാൽ ഒന്ന് മാത്രമാണ് സത്യം. ഏത്? അസ്ഥി അസ്ഥി എന്ന്, ഉണ്ട് ഉണ്ട് എന്ന്. അസ്ഥി എന്ന് പറയുന്നതിന്റെ മലയാളമാണ് ഉണ്ട് എന്ന്. സകലോപരി നിൽപ്പത്, സകലത്തിനുപരിയായി നിൽക്കുന്ന ഒന്ന് മാത്രമാണ് സത്യം. എന്താണ് സത്യം എന്ന് പറയുന്നത്? അസ്ഥി അസ്ഥി എന്നിങ്ങനെ, എന്നിങ്ങനെ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ അനുഭവമായും വിഷയമായും. നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനൊരു വിഷയവും വേണം. വേണ്ടേ? പുസ്തകം ഒരു അനുഭവമാണ്, അവിടെ എന്തുണ്ട്? പുസ്തകം എന്ന് പറയുന്ന അനുഭവമുണ്ട്, പുസ്തകം എന്ന് പറയുന്ന വിഷയവുമുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അനുഭവം നമുക്ക് നമ്മുടെ ഉള്ളിലായിട്ട്, നമ്മുടെ അനുഭവം ഉള്ളിലാണെന്നാണ്. വിഷയമാണെങ്കിലോ പുറത്ത്. സാധാരണ പുസ്തകം പോലെയുള്ള വിഷയങ്ങളെന്ന് പറയുന്നതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ വിഷയം പുറത്തും അനുഭവമുണ്ട്. അങ്ങനെയാണ്. ഇനി അനുഭവവും വിഷയവും ഉള്ളിൽ വരും ചിലപ്പോൾ. എപ്പോ? സുഖം ദുഃഖം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ അനുഭവം ഉള്ളിലാണ്, വിഷയം സുഖം ദുഃഖമൊക്കെ നമ്മുടെ ഉള്ളിലാണ്. ഉള്ളെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിനെയാണ്, വരുന്നു. അതിന് ശരീരത്തിന്റെ ഉള്ളു എന്നൊക്കെ നമുക്ക് തോന്നും. ശരീരമായിട്ടൊന്നും ബന്ധമില്ല, മനസ്സാണ്. മനസ്സിന്റെ ഉള്ളിൽ, മനസ്സിൽ എന്ന് പറയുന്നു. അപ്പൊ അനുഭവം എപ്പോഴും നിൽക്കുന്ന മനസ്സിൽ തന്നെയാണ്. വിഷയങ്ങൾ ഉള്ളിലും വരാം, പുറത്തും വരാം. സാധാരണഗതിയിൽ നമുക്ക് ഏതൊരു അനുഭവം ഉണ്ടായാലും ഒരു വിഷയവും കാണും. അപ്പൊ ഈ എല്ലാ അനുഭവങ്ങളും എടുത്തു നോക്കുക. ഉള്ളിലുണ്ടാകുന്ന സ്വദുഃഖങ്ങളായാലും പുറമേ ഉണ്ടാകുന്ന ഈ കാണുന്ന പ്രപഞ്ചാനുഭവമായാലും ശരി, എല്ലാ സ്ഥലത്തും എല്ലാ അനുഭവങ്ങളോടും ഒപ്പം നിൽക്കുന്ന ഒരനുഭവവും ഒരു വിഷയവും ഉണ്ടല്ലോ. അനുഭവം എന്താണ്? ഉണ്ട് എന്നുള്ള അനുഭവം. വിഷയം എന്താണ്? വിഷയം എന്താണ്? എന്താണ് ഓരോ പോരെ പോരെ പോരാ. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? ഇനി അതറിയാമെങ്കിലേ ഇനി ഉത്തരം പറയുന്നത് ശരിയാണെന്ന് അറിയാൻ പറ്റും. ആ എന്തിന്റെ വിഷയം? അനുഭവത്തിന്റെ വിഷയം. ഏതനുഭവത്തിന്റെ? എന്നല്ല ഞാൻ ചോദിച്ചു. ആ ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവത്തിന്റെ വിഷയം എന്തെന്നാ ചോദിച്ചു? പോരാ വിചാരം ശരിയാവുന്നു. നമ്മൾ തന്നെ അത് കണ്ടെത്തണം. ഞാനിപ്പോ പുസ്തകത്തെ അനുഭവിക്കുന്നു, പുസ്തകത്തിന്റെ അനുഭവം. ഇവിടുത്തെ അനുഭവം എന്താണ്? പുസ്തകമാണ്. പോയി, ഞാൻ പുസ്തകത്തെ അനുഭവിക്കുന്നു. ഇവിടുത്തെ അനുഭവം എന്താണ്? കറക്റ്റ്, അതാണ് കറക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് തെളിയും. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ കറക്റ്റ്. പുസ്തകം എന്നുള്ള വസ്തുവിന്റെ അനുഭവം, പുസ്തകം ഒരു വസ്തുവാണ്, അതിന്റെ അനുഭവമാണ്. അവിടെ വിഷയം എന്താണ്? പുസ്തകം. പുസ്തകം എന്ന് പറയുന്ന വിഷയവും പുസ്തകജ്ഞാനം, അത് അനുഭവം. പുസ്തകജ്ഞാനമാണ് അനുഭവം, പുസ്തകത്തിന്റെ ജ്ഞാനം, അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. പുസ്തകം വിഷയം. ഇനി എന്തിനായിക്കൊള്ളട്ടെ, ഞാൻ ഉണ്ട് എന്നറിയും. അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത് ഉണ്ട് എന്നറിയുമ്പോ എന്താണ് അവിടുത്തെ അനുഭവം? ഉണ്ട് എന്നുള്ള അജ്ഞാനം. വിഷയം എന്താണ്? ഇത്രയും പറഞ്ഞിരുന്നത് മനസ്സിലാകുന്നില്ല. ശ്രദ്ധയില്ല. ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ മനോരാജ്യത്തിലാണ്, നിങ്ങളുടെ മനോരാജ്യത്തിലാണ്, പറയുന്ന വിഷയത്തിലേക്ക് വരുന്നില്ല. പുസ്തകം എന്ന അറിവ്, ആ പുസ്തകത്തെ കുറിച്ചുള്ള അറിവ്, അതാണ് അപ്പോഴത്തെ അറിവ്. വിഷയം പുസ്തകം, ഇത് ആദ്യം പറഞ്ഞത്. ഇനി അടുത്ത് ഉണ്ട് എന്നറിയുന്നു. അറിവെന്താണ്? വിഷയം എന്താണ്? ഉണ്ട് എന്നുള്ള അറിവ്. ഉണ്മ, ഉണ്മയാണ് അവിടുത്തെ വിഷയം. അതിന് ഉണ്മ എന്ന് പറയും. മലയാളത്തിൽ ഉണ്മ എന്ന് പറയും. ഉണ്മയാണ് അവിടുത്തെ വിഷയം. ഇതാണ് ആദ്യം തെളിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. പുസ്തകത്തെ അറിയുമ്പം പുസ്തകം വിഷയമാണെങ്കിൽ ഉണ്മയെ അറിയുമ്പം വിഷയം എന്തായി? ഉണ്മ. അതിനെന്താ സംശയം? ഇത്രയും പറയുന്നതിനാണോ ഇത്രയും പ്രസവ വേദന അനുഭവിച്ചത്? പുസ്തകത്തെ അറിയുമ്പം പുസ്തകമാണ് വിഷയമെങ്കിൽ ഉണ്മയെ അറിയുമ്പം വിഷയം എന്താണ്? ഉണ്മ. ഉണ്ട് എന്നറിയുന്നു എന്ന് വെച്ചാൽ ഉണ്മയെ അറിയുന്നു. ആ ഉണ്മയാണ് സംസ്കൃതത്തിൽ പറയുന്ന അസ്തിത്വം. അതിനാണ് പറയുന്ന അസ്ഥി എന്നറിയുന്നു. അസ്ഥി എന്നറിയുന്ന എന്തിനെ സംസ്കൃതത്തിൽ എന്ത് പറയും? അസ്തിത്വത്തെ അറിയുന്നു. എക്സിസ്റ്റൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അസ്തിത്വത്തെ അറിയുന്നു, ഉണ്മയെ അറിയുന്നു. അതാണ് ഇവിടെ പറയുന്ന കാര്യം. അപ്പൊ അവിടെ രണ്ട് കാര്യമുണ്ട്. ഏതൊക്കെയാണ് രണ്ട് കാര്യം? ഒന്ന് അറിവ്, മറ്റൊന്ന് വിഷയം. ഒന്നറിവ്, മറ്റൊന്ന് വിഷയം. ഉണ്മയെ അറിയുമ്പോ ഉണ്മയെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ഉണ്മയെ വിഷയമാക്കുന്ന അറിവ്, അല്ലെങ്കിൽ ഉണ്മയുടെ അറിവ് എന്നൊക്കെ പറയുന്നതാണ് അറിവ്. ആ അറിവിന്റെ വിഷയം എന്താണ്? ആ ഉണ്മ, അസ്തിത്വം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. പുസ്തകത്തെ അറിയുമ്പം പുസ്തകമുണ്ട്, പുസ്തകത്തിന്റെ അറിവ്. ഉണ്മ അറിയുമ്പോൾ ഉണ്മയുണ്ട്, ഉണ്മയുടെ അറിവുണ്ട്. രണ്ട് കാര്യങ്ങൾ. അപ്പൊ അസ്ഥി അസ്ഥി ഉണ്ട് ഉണ്ട് എന്ന് സകല ഉപരി, സർവത്തിനുപരിയായി എന്ന് പറഞ്ഞാൽ, ഉപരി എന്ന് പറഞ്ഞാൽ ആധാരം ഒന്നും വരും എന്ന് പറഞ്ഞ എല്ലാത്തിനും എന്ന് വെച്ചാൽ പോരാ, പോരാ കുറച്ചൊക്കെ പറഞ്ഞു, ഒരുപാട് കടന്നു പോകരുത്. സകലോപരി, സകല ഉപരി. സകലം എന്ന് പറയുന്നോണ്ട് എന്തിനാ എടുക്കണം? ഞാനീ പറഞ്ഞത് എന്നുകൊണ്ട് ചിന്തിക്കണം. നിങ്ങള് വ്യാഖ്യാനങ്ങളോ മതപ്രഭാഷണങ്ങളോ ഒക്കെ കേട്ടിട്ടുള്ള അറിവിൽ നിന്നാണ്. വ്യാഖ്യാനങ്ങളിലും മതപ്രഭാഷണങ്ങളിലും ഒന്നും നിങ്ങൾക്കത് കിട്ടത്തില്ല. അത് നിങ്ങളെ പോലെയുള്ള പൊട്ടന്മാരാ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞു നിന്നുകൊണ്ട് പറയും, ചിന്തിച്ച് സകല അനുഭവങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും ഉപരിയായി അതിനുവേണ്ടിട്ടാ ഇതുവരെ പറഞ്ഞു. പറഞ്ഞല്ലോ, അനുഭവം ഉണ്ടപ്പോ അവിടെ വിഷയമുണ്ട്, വിഷയത്തിന്റെ അനുഭവം ഉണ്ടാവും. അസ്ഥി എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടും വരും. എന്ത് വരും? അനുഭവം വരും, വിഷയവും വരും. പുസ്തകം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു അനുഭവം വിഷയവും വരുന്നത്? അതുപോലെ അസ്ഥി എന്ന് അറിയുമ്പോഴും പറയുമ്പോഴും ഒക്കെ അവിടെ അനുഭവം വിഷയവും. ഇപ്പൊ സകലം എന്ന് പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങളിൽ നിന്നും എല്ലാ വിഷയങ്ങളിൽ നിന്നും ഉപരിയായി. എന്ത് വയ്ക്കുന്നു? ഉണ്മ എന്നൊരു വിഷയവും ഉണ്മയെ സംബന്ധിച്ചുള്ള അറിവും നിൽക്കുന്നു. രണ്ടും നിൽക്കുന്നുണ്ട്. ഉണ്മ എന്നുള്ള, ഉണ്മ എന്ന വിഷയവും ഉണ്മയെക്കുറിച്ചുള്ള അറിവും. അതിനാണ് നമ്മൾ ഉണ്ട് എന്ന് അറിയുകയും പറയുകയും ചെയ്യും. അറിയുന്നു, പിന്നെ പറയുന്നു. അറിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. ആ പറയുന്നിടത്ത് ഒരു വിഷയമുണ്ട്, ഒരു അനുഭവമുണ്ട്. അപ്പോ അസ്ഥി അസ്ഥി എന്ന് പറഞ്ഞ ഇപ്രകാരം എന്ന് പറയുന്നിടത്ത് കേവല അനുഭവത്തെയോ കേവലം വിഷയത്തെയോ എടുത്ത പോലെ രണ്ടിനെയും കൂടെ എടുക്കണം, എന്നാലേ അത് പൂർണ്ണമാകും. അപ്പൊ ഈ ഒരു അനുഭവം ഉണ്ട് എന്നുള്ള ഒരു അനുഭവം മറ്റുള്ള എല്ലാ അനുഭവങ്ങൾക്കും ഉപരിയായി നിൽക്കുന്നു. എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്നു. ഇവിടെ സാധാരണ അദ്വൈതികൾ പറയുന്നത് അതാണ്, ഉണ്ട് എന്നുള്ള അനുഭവം. ഇതിനെ പറയുന്നത് സത്താസ്ഫുരണം എന്ന് പറയും, സത്തയുടെ സ്ഫുരണം. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് സംസ്കൃതത്തിൽ പറഞ്ഞ സത്താസ്ഫുരണം, സത്തയുടെ അനുഭവം. പിന്നെന്താ പറയുന്നത്? സത്താ സ്ഫുരൻ. ഇപ്പൊ നോക്കുക, പുസ്തകം, എനിക്ക് പുസ്തകത്തെ കുറിച്ച് അറിവുണ്ടായി. അടുത്തിരിക്കുന്ന മൊബൈൽ, അടുത്തിരിക്കുന്ന മേശ, പല വിഷയങ്ങളെ കുറിച്ചും അനുഭവം ഉണ്ടാകുന്നു. അപ്പോ വിഷയങ്ങൾ മാറി മാറി പോകുന്നു. പുസ്തകത്തെ കുറിച്ച് അറിയുന്നു, പിന്നെ മേശയെ കുറിച്ച് അറിയുന്നു, മൊബൈലിനെ കുറിച്ച് അറിയുന്നു, കസേരയെ കുറിച്ച് അറിയുന്നു. അവിടെയൊക്കെ അനുഭവ വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഈ സത്താസ്ഫുരണം, സത്തയുടെ അനുഭവത്തിന്റെ പ്രത്യേകത എന്താണ്? എന്ന് പറഞ്ഞാൽ പോരാ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ സത്തയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ സത്ത തന്നെയാണ് സ്ഫുരിക്കുന്നത്. സത്ത, സത്തയുടെ അനുഭവം എന്ന് രണ്ടില്ല. ഒന്ന് രണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒന്ന് തന്നെയാണ്. സത്താസ്ഫുരണം എന്ന് പറയുന്നതാണ് അവിടെ. സത്തയും സ്ഫുരണവും രണ്ടാണ്. ഇതാണ് അദ്വൈതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തം. ഇത് മനസ്സിലായ അദ്വൈതത്തിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു എന്ന് പറയാം. ഇവിടെ നമ്മൾ പുസ്തകത്തെ അറിയുമ്പോൾ എന്താണ്? പുസ്തകം പുസ്തകത്തിന്റെ അറിവെന്ന് പറയും. ഇതുമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്, ഉണ്മയും അതിന്റെ അനുഭവവും. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. രണ്ടുണ്ടെന്ന് എങ്ങനെ? ഒന്ന് ഉണ്മ, അതിന്റെ അനുഭവം. അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? ഈ ഉണ്മ തന്നെയാണ് അതിന്റെ സ്ഫുരണം. അവിടെ രണ്ടില്ല. രണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. പുസ്തകം പുസ്തകത്തിന്റെ അറിവെന്ന് പറയുന്ന പോലെ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്താസ്ഫുരണമാണ്. സത്താസ്ഫുരണം എന്ന് വെച്ചാൽ അവിടെ മാത്രമുള്ള പ്രത്യേകത എന്താണ്? അവിടെ അനുഭവവും അനുഭവത്തിന്റെ വിഷയവും ഒന്ന് തന്നെ, രണ്ടല്ല. നമുക്ക് സാമാന്യമായിട്ട് നമുക്ക് തോന്നും രണ്ടുണ്ടെന്നല്ല, അത് സത്ത തന്നെ സ്ഫുരിക്കുന്നതാണ് അനുഭവം. തിരിച്ചും പറയാം, അനുഭവം തന്നെയാണ് എന്ത്? സത്ത. ഇതാണ് അദ്വൈതിയുടെ കണ്ടുപിടുത്തം. ഇത് അദ്വൈതിയുടെ അഭിപ്രായമാണ്. മറ്റുള്ളവരെല്ലാവരും ഒന്നും ഇതൊന്നും അംഗീകരിക്കുന്നു. അദ്വൈതിയുടെ അതുകൊണ്ടാണ് ഇവിടെ ഒന്നേ പറഞ്ഞുള്ളത്. എന്താണ് അസ്ഥി? അസ്ഥി അസ്ഥി എന്ന് സകലോപരി മറ്റുള്ള എല്ലാ അനുഭവങ്ങൾക്കും വിഷയങ്ങൾക്കും ഉപരിയായി നിൽക്കുന്നത് ഒന്ന് സത്യം. ആ സത്യം എന്ന് പറയുന്നത് എന്താണ്? ആ സത്ത തന്നെ. സത്താസ്ഫുരണമെന്ന് പറഞ്ഞാലും സത്യമെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. കേവലസ്ഫുരണമെന്ന് പറഞ്ഞാലും സത്ത തന്നെ. സത്താസ്ഫുരണം എന്ന് പറഞ്ഞാലും സത്ത തന്നെ. ഇനി സത്താസ്ഫുരണം എന്ന് പറഞ്ഞാൽ സ്ഫുരണം തന്നെ. രണ്ടും ഒന്നാണ്. പോസ്റ്റ് തൂണെന്ന് പറയും പോലെ, പോസ്റ്റ് തൂണെന്ന് പറഞ്ഞാൽ രണ്ടാവും. രണ്ട് ഭാഷ ഉപയോഗിച്ചേ ഉള്ളൂ. അപ്പൊ ഈ സത്തയുടെ അനുഭവം നമുക്കുണ്ടാകുന്ന ഇത് ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ. അത് സത്യമാണ്. അവിടെ വിഷയമായും വിഷയിയായും നിൽക്കുന്ന ഒന്നാണ്. വിഷയം ഏതിനാണോ ഉള്ളത് അതിനെ വിഷയി എന്ന് പറയും. വിഷയം സാധാരണ അനുഭവത്തിനാണുള്ളത്. വിഷയം എന്ന് പറയുന്നത് അനുഭവത്തിനാണ്. അപ്പം വിഷയിയായിരിക്കുന്ന അനുഭവവും വിഷയവുമായിരിക്കുന്ന സത്തയും രണ്ടും ഒന്ന്. അതാണ് വിഷയവും വിഷയും ഒന്നെന്ന് പറയും. ഒന്ന് തന്നെ പ്രകാശിക്കും. അത് ഒരു ഉദാഹരണത്തിലൂടെ വേണമെങ്കിൽ പറയാം. എന്താണ് അഗ്നിയും അതിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ, അഗ്നി അതിന്റെ പ്രകാശം. നമ്മൾ പറയും പ്രകാശത്തിലൂടെ നമ്മൾ അഗ്നിയെ കാണുന്നു എന്ന് പറയല്ലേ. പ്രകാശത്തിലൂടെ അഗ്നിയെ കാണുന്നു, തീയെ കാണുന്നു. എന്താ പ്രകാശം? തീയല്ലേ? കാണോ അല്ലേ? ഇതുവരെ ആലോചിച്ചിട്ടില്ലല്ലേ. പ്രകാശം തീയാണോ? പ്രകാശം തീയ ഒന്നാണോ രണ്ടാണോ? സംശയമുണ്ട്? ഒരു സംശയമില്ല. പിന്നെ അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്നത്, അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്നതോ? പിന്നെന്തിനാ ഇങ്ങനെ പറയുന്നു? ആ അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. പറഞ്ഞ് കറക്റ്റ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ അഗ്നിയും പ്രകാശവും ഒന്ന് തന്നെ. അതുപോലെ തന്നെ സത്തയും സത്തയുടെ അനുഭവം ഒന്ന് തന്നെ. കടലത്തെറിയും അത് വേറൊരു സന്ദർഭമാണ്. അത് ഇതുമായിട്ട് യോജിക്കത്തില്ല. നമുക്ക് തൽക്കാലം അഗ്നിയുടെ കാര്യം എടുക്കുക. തൽക്കാലം നമ്മൾ അഗ്നി എടുക്കുക, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ. മനസ്സിലായോ? തൽക്കാലം അഗ്നിയും പ്രകാശം. ആ നമ്മളൊരു ഉദാഹരണം പറയുമ്പം ആ ഉദാഹരണത്തിന് ആവശ്യമുള്ള മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നെ നമ്മള് ചിന്ത കാട് കയറും. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറയത്തില്ല. അപ്പോലെ ഉടനെ സ്വാമി അങ്ങനെ പറയാൻ പറ്റും, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറയും. പിന്നെ ആ തർക്കമാകും, തർക്കത്തിലേക്ക് പോകണം. തൽക്കാലം ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു അംശമുണ്ട്. അഗ്നിയുടെ പ്രകാശം നമ്മൾ പറയുമെങ്കിലും അഗ്നി തന്നെയാണ് എന്ത് പ്രകാശം. അത് മാത്രം കൊടുക്കുക, അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ സത്ത തന്നെയാണ് സത്തയുടെ അനുഭവം. മറ്റൊരിടത്ത് അങ്ങനെയല്ല. പുസ്തകം തന്നെയാണ് പുസ്തകത്തിന്റെ അനുഭവം എന്ന് പറയാൻ പറ്റുമോ? അല്ല. പിന്നെ മേശയുടെ അനുഭവം വരുന്നു, അനുഭവങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പിന്നെ അവസാനം വരുമ്പോ എല്ലാം ഒന്നെന്ന് പറയാം, അത് വേറെ കാര്യം. അവസാനം വരുമ്പോ എല്ലാ അനുഭവവും ഒന്നു തന്നെന്നൊക്കെ പറയും അദ്വൈതി. നമ്മൾ ഇപ്പൊ അവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ ഈ ഒരു കാര്യം മാത്രം. ഇവിടെ ഗുരുദേവൻ പറയുന്നത് എന്താണ്? അസ്ഥി അസ്ഥി എന്ന് സകലോപരി പൊതുവേ സത്യം. എന്താണ് സത്യം എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പൊ സകല ഉപരി, സകലം എന്ന് പറയുന്നതുകൊണ്ട് എല്ലാ അനുഭവങ്ങളെയും എല്ലാ വിഷയങ്ങളെയും എടുക്കും. അതിനെല്ലാം ഉപരിയായി, അതിനെല്ലാം അപ്പുറം നടക്കും. ഉണ്ട് ഉണ്ട് എന്ന് നിൽക്കുന്ന എന്താണ് ആ ഉമ്മ? അതാണ് സത്യം. ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും വിഷയങ്ങളും അസത്യമാണ്. അപ്പൊ സത്യത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അതാ കേവലമായ ഉണ്മയാണ്. സത്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഉണ്മ തന്നെ. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ അദ്വൈതം മനസ്സിലായി കഴിഞ്ഞു. ഇതൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഉടനെ ആത്മവിശദത്തിലൊന്നും പോകണ്ട, ഇതിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി. അവിടെ ഇതൊക്കെ പറയുന്നിരിക്കും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പിടിയങ്ങോട്ടും.